أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي امري واحلل عقدة لساني يفقه قولي. بريم الله سهر المري شافي صاحب അടക്കടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇനിയും തുടങ്ങാതിരിക്കുക എന്ന് പറഞ്ഞാലും മോശമാണ്. ഒരാളിങ്ങനെ ഒന്നും കൂടി ഒരാൾ കൊണ്ട് നമ്മളിങ്ങനെ പറയിപ്പിക്കാൻ പാടില്ലല്ലോ. ഇൻഷാല്ലാ ഇന്ന് നമുക്ക് ഫാത്തിഹ തുടക്കത്തിന് വേണ്ടിയിട്ട്, അതാണല്ലോ പരിശുദ്ധ ഖുർആൻ്റെ തുടക്കം. തുടക്കം നമുക്ക് ഫാത്തിഹ ഓതാം. ഫാത്തിഹൻ്റെ അർത്ഥം ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. എന്നാൽ നമ്മൾ തുടങ്ങുമ്പോൾ അതുകൊണ്ട് തുടങ്ങലല്ലേ നല്ലത്. ചാല ഇതിൻ്റെ അർത്ഥം എങ്ങനെ പറഞ്ഞിട്ട് പോവാം. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഒരുപാട് പോരിച്ചുള്ള സൂറത്താണ്. മഹത്വം പറഞ്ഞാൽ തീർക്കാനാവില്ലല്ലോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ റഹ്മാനിർ റഹീം. മാലിക് യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഖുർആൻ ഓതി തുടങ്ങുമ്പോൾ അഊദു ഓതണമെന്നാണ്. അഊദു ബില്ലാഹി മിനശ്ശയ്ത്വാനിർ റജീം. അഊദു ഞാൻ കാവൽ തേടുന്നു. ബില്ലാഹി അള്ളാഹുവിനോട്. മിനശ്ശയ്ത്വാനി ശയ്ത്വാനിനെ തൊട്ട്. റജീം റജീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആട്ടിയോടിക്കപ്പെട്ടവെന്ന. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു. ബിസ്മില്ലാഹി അവിടുന്ന് അങ്ങോട്ടാണ് ഖുർആൻ്റെ തുടക്കം. പിന്നെ അഊദു ഓതൽ സുന്നത്താണ്. ഖുർആൻ തുടങ്ങുമ്പോൾ അഊദു കൊണ്ട് തുടങ്ങൽ സുന്നത്താണ്. അതിപ്പോൾ നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും. പിന്നെ ഫാത്തിഹ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. പിന്നെ നമ്മളെ കേരളത്തിൽ പൊതുവെ ഷാഫി മതേപാറ് കാണല്ലോ. ഫാത്തിഹ അല്ലെ ബിസ്മില്ലാണ്ട് ഒന്നോലും ഉണ്ട്. എങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. എല്ലാ സുഹൃത്തും നമ്മളിപ്പോൾ ഉണ്ടല്ലോ അത്. പിന്നെ ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ബർക്കത്തെടുത്തിട്ട് ഞാൻ തുടങ്ങുന്നു എന്നതിൻ്റെ അർത്ഥം. നമ്മളിപ്പോൾ സാധാരണ പറയുക ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നല്ലേ. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. കാരണം നമ്മൾ ബിസ്മി കൊണ്ട് തുടങ്ങുന്നതിനാ ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എന്ത് നമ്മൾ ബിസ്മി കൊണ്ട് തുടങ്ങുമ്പോൾ ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. കൊല്ലു അമരിൻ ദീപാലിൻ ലായുബ്ദ ഉ ഫീഹി ബി ബിസ്മില്ലാഹി ഫഹുവ അബ്തർ എന്ന് പറഞ്ഞാൽ എന്ത് നല്ല കാര്യം തുടങ്ങും ബിസ്മി കൊണ്ട് തുടങ്ങിക്കില്ലെങ്കിൽ അതിൽ ബർക്കത്തുണ്ടാവില്ല എന്നായ. അപ്പോൾ നമ്മൾ ബിസ്മി കൊണ്ട് തുടങ്ങുന്നതിനാ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ബർക്കത്തെടുത്തിട്ട് ഞാൻ തുടങ്ങുന്നു. അർറഹ്മാനി റഹ്മാനായ അള്ളാഹു, അർറഹീം റഹീമായ അള്ളാഹു. നമ്മൾ സാധാരണ പിന്നെ മലയാളത്തിൽ അർത്ഥം പറയുക, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നാണ്. അത് നമ്മളിങ്ങനെ ഭാഷയുടെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രാസോപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഉപയോഗിക്കും. പക്ഷേ റഹ്മാൻ റഹീം എന്നുള്ളതിൻ്റെ ശരിയായ അർത്ഥം അങ്ങനെയല്ല. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വൈപ്പട്ടൊലിക്കും വൈപ്പടാത്തൊലിക്കലുള്ള ഗുണം ചെയ്യുന്ന എന്നർത്ഥം. അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമാണ്. ഈ ലോകത്ത് അള്ളാഹുവിന് വൈപ്പടുന്ന വലിക്കും വൈപ്പെടാണ്ട് തെറ്റ് ചെയ്ത് നടക്കുന്ന വലിക്കല്ല അള്ളാഹു എന്ത് ചെയ്യൂ, ഗുണം ചെയ്ത് കൊടുക്കും. ഈ ദുനിയാവ് കിട്ടുന്ന ഗുണവും കണക്കുകളും ഒരു മനുഷ്യൻ്റെ നന്മ തിന്മയെ ആസ്പദമാക്കിയിട്ടുള്ളതല്ല എന്ന് അർത്ഥം. ഇവിടെ മുഅ്മിനായവനിക്കും കാഫിറായവനിക്കും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഭൂമിയിൽ ഈ ദുനിയാവിൽ കിട്ടുന്ന എല്ലാ ആർക്കും കിട്ടും. മുഅ്മിനിന് കിട്ടും, മുഅ്മിനല്ലാത്തവനും കിട്ടും. റഹീം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വെച്ച് അള്ളാഹുവിന് വഴിപ്പെട്ട് കൊണ്ട് ജീവിച്ചവർക്ക് പരലോകത്ത് ഗുണം ചെയ്യുന്ന അള്ളാഹു. അപ്പോൾ പരലോകത്ത് ഗുണം പിന്നെ കിട്ടണമെങ്കിൽ എന്താണ്, ഈ ലോകത്ത് അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിച്ചു വലിക്കുക മാത്രമേ എന്ത് കിട്ടും, പരലോകത്ത് ഗുണം കിട്ടും. അപ്പോൾ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ വൈപ്പെട്ട വലിക്കും വൈപ്പെടാത്ത വലിക്കും ഗുണം ചെയ്യുന്ന അള്ളാഹു. റഹീം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് വെച്ച് വൈപ്പെട്ട് ജീവിച്ചു വലിക്ക് മാത്രം പരലോകത്ത് ഗുണം ചെയ്യുന്ന അള്ളാഹു എന്നർത്ഥം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു എല്ലാ സ്തുതിയും, ലില്ലാഹി അള്ളാഹുവിനാണ്, റബ്ബിൽ ആലമീൻ സർവലോക രക്ഷിതാവായ പരിപാലകനായ. നമ്മളിപ്പോൾ എന്ത് സ്തുതിക്കുന്നുണ്ടെങ്കിലും ആരെ സ്തുതി പറയുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ സ്തുതി പോകുന്ന എങ്ങോട്ടാണ്, അള്ളാഹുവിനാണ്. എല്ലാ സ്തുതി എല്ലാ സ്തുതിയുടെയും അർഹൻ ആരാണ്, അള്ളാഹുവാണ്. നമ്മളിപ്പോൾ എന്തോ ഒരു നല്ല കാര്യം നമുക്ക് എവിടെ നിന്നോ കിട്ടി, അതിന് നമ്മൾ നന്ദി പറയുന്നു, ശുക്കർ പറയുന്നു. ആ ശുക്കറും ആ സ്തുതിയൊക്കെ പോകുന്ന എങ്ങോട്ടാണ്, അള്ളാഹുവിലേക്കാണ്. നമ്മളിപ്പോൾ ഉച്ചക്ക് നല്ല വെയിലത്ത് എവിടെ നിന്ന് നടന്നു പോകാന്ന് വെച്ചോ, നമുക്ക് ക്ഷീണം തോന്നി, ഒരു തണലത്ത് നിൽക്കണമെന്ന് തോന്നി, കുറച്ചങ്ങോട്ടൊരു മരം കണ്ട് അതിൻ്റെ തണലത്ത് നിന്ന് ഒന്ന് ആശ്വാസമായി, ആ നല്ല തണൽ. നമ്മൾ മനസ്സിലിങ്ങനെ വിചാരിക്കില്ലേ. അപ്പോൾ ആ തണൽ അവിടെ വരുന്നത് എന്തുകൊണ്ടാണ്, ആ ഒരു വൃക്ഷം മരം അവിടെ ഉള്ളതുകൊണ്ടാണ്. ആ മരം അവിടെ ഉണ്ടാക്കിയത് ആരാണ്, അത് അള്ളാഹുവാണ്. അപ്പോൾ അങ്ങനെയാണ്, നമ്മളിപ്പോൾ മനസ്സിൽ നമ്മൾ ചിലപ്പോൾ അത്രത്തോളം ചിന്തിക്കൂലെങ്കിലും എന്ത് സ്തുതിയും അവസാനം വെച്ച് എന്നെത്തുന്ന ആർക്കാണ്, അള്ളാഹുവിലേക്കാണ്. അപ്പോൾ എല്ലാ സ്തുതി ആർക്കുള്ളതാ, അള്ളാഹുവിനുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാം പണിയെടുക്കുന്നത് ചൂടത്ത് വെയിലത്ത് പണിയെടുക്കുന്നു, കിട്ടില്ലാന്ന് കൂട്ടിക്കോ. നമ്മൾ പെണ്ണുങ്ങൾ നല്ല പണിയെടുക്കുന്നതിൻ്റെ അടുക്ക് നല്ല ജ്യൂസ് ഉണ്ടാക്കി തന്നാലോ, നമ്മൾ ഓക്ക് നന്ദി പറയൂല്ലേ, നമ്മൾ അഭിനന്ദിക്കും. അതും പോകുന്ന ഇടത്തേക്കാണ്, അള്ളാഹുവിലേക്കാണ്. അപ്പം നമ്മൾ എന്ത് സ്തുതി പറയുന്നു, എന്ത് നല്ലത് പറയുന്നു, ആ നല്ലതൊക്കെ ആർക്കുള്ളതാണ്, അള്ളാഹുവിനുള്ളത്. അർറഹ്മാൻ അർറഹീം, റഹ്മാനായ അർഹീമായ അള്ളാഹു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു. പ്രതിഫല നാള് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാള്. മരണശേഷം നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടും, ആ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നാളിൻ്റെ പേരാണ് ഖിയാമത്ത് നാള്. അതിൻ്റെ ഉടമസ്ഥനാരാ, അള്ളാഹുവാണ്. അതിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന് പറയുമ്പോൾ മറ്റെല്ലാത്തിൻ്റെ ഉടമസ്ഥനാരാ, അതും അള്ളാഹ് തന്നെയല്ലേ. പിന്നെ അത് വേറെ പറയണേ, ഈ ലോകത്തിൻ്റെ ഉടമസ്ഥനാരാ, ഈ ദിവസത്തിൻ്റെ ഉടമസ്ഥനാരാ, എല്ലാത്തിൻ്റെ ഉടമ അള്ളാഹുവാണ് അല്ലേ. പിന്നെ അതിനെ പ്രത്യേകമായിട്ട് പരലോകത്തിൻ്റെ ഉടമസ്ഥ എന്ന് പറയുന്നത്, ഖിയാമത്ത് നാളിൻ്റെ പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് എന്തിനാ, അതെന്ന് വെച്ചാൽ അന്ന് ആർക്കും എന്തില്ല, ഒരു സംഗതിയും ചെയ്യാനുള്ള യാതൊരു അധികാരമില്ല. എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ രാജാധികാരം ആർക്കാണ്? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, വാഹിദായ ഖഹാറായ അള്ളാഹുവിനാണ് ഇന്നത്തെ രാജാധികാരം എന്ന് ഖുർആനിൽ പറയുന്നുണ്ട് പരലോകത്തെ പറ്റിയിട്ട്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നമുക്കെല്ലാം എന്തുണ്ട്, ചില സംഗതികളിൽ ചില അധികാരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. നമ്മുടെ സ്വത്ത് നമുക്ക് എന്ത് ചെയ്യാം, വിൽക്കാം, അല്ലെങ്കിൽ അത് സദഖ ചെയ്യാം, അതിനൊക്കെ അള്ളാഹു അധികാരം തന്നിട്ടുണ്ട്. അതൊക്കെ അതുപോലെയുള്ള ഈ ഭൂമിയിൽ നമുക്ക് വണ്ടി വാങ്ങാം, പിന്നെ ജോലി ചെയ്ത് പണം സമ്പാദിക്കാം, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചിലവഴിക്കാം. നമ്മൾ പോക്കറ്റിലെ 10 രൂപ നമുക്ക് ചിലവഴിക്കാൻ പറ്റും, മറ്റൊരുത്തൻ്റെ പോക്കറ്റിലെ 10 രൂപ എടുത്ത് നമുക്ക് ചിലവഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ ലോകത്ത് എന്താക്കിയിട്ടുണ്ട്, ചില അധികാരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ പരലോകത്ത് എന്തില്ല, മരണശേഷം മഹ്ശറിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയാൽ അവിടെ നമുക്ക് ഒരധികാരമില്ല. നമ്മളവിടെ എന്താണ്, പൂർണ്ണമായും നിശബ്ദനാണ്, നമുക്ക് അതോരധികാരമില്ല. എല്ലാവരും അന്ന് എന്ത് ചെയ്യും, അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് ഏതോ ഒരു ഭാഗത്തു നിന്ന് വിളിയാളം വരും, ആ ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു പോയി ഒരുമിച്ച് കൂട്ടപ്പെട്ട് അവിടുന്ന് ചിലർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്ന ഒന്നുണ്ട്, ഷഫാഅത്ത് എന്ന് പറയുന്നത്. അത് അള്ളാഹുവിൻ്റെ അനുമതിയോട് കൂടെയല്ലേ, നല്ലത് യഷ്ഫഅഉന്ദഹു ഇല്ലാ ബിഇദ്നിഹി എന്ന് അതിൽ കുറിച്ചില്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ ചെറുക്കന്തിൽ നിന്ന് ഷഫാഅത്തിൻ്റെ അധികാരമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ചില ആലിമീനും, അതുപോലെ തന്നെ ഷുഹദായിന്, അങ്ങനത്തെ വളരെ പ്രധാനപ്പെട്ട ചില ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു പ്രത്യേകമായൊരു ആനുകൂല്യം, അത് അതെല്ലാവർക്കും ഒന്നും കിട്ടുന്നില്ല. പൂർണ്ണമായ അധികാരം ആർക്കാണ്, ആ ദിവസം അള്ളാഹുവിൻ്റെ മാത്രമാണ്. നമുക്ക് യാതൊരു അധികാരമൊന്നും ഇല്ല. അന്ന് പൂർണ്ണമായും വിധി പറഞ്ഞ് വിധി നടപ്പിലാക്കുന്ന ദിവസമാണ് ഖിയാമത്താണ്. അതിനെപ്പറ്റി പറയാൻ കുറേ പറയാണ്ട് തൽക്കാലം വേണമെങ്കിനെ പറഞ്ഞു പോവാ. പിന്നെ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅബ്ദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം തേടുന്നു. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ ഇയ്യാക നഅബ്ദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, അവിടെ പിന്നെ അസിൽ വേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെയാ വരുക, പിന്നെ അറബി ഭാഷയ്ക്ക് ഒരു ഘടനയുണ്ട്, ആദ്യം ഫേല് വരും, പിന്നെ ഫായിൽ വരും, പിന്നെ മഫ്ഊൽ വരും. അങ്ങനെയാണ്, അതായത് ആദ്യം ക്രിയ പ്രവൃത്തി, പിന്നെ രണ്ടാമത് വരിക ചെയ്യുന്ന ആൾ, മൂന്നാമത് വരിക ആ പ്രവൃത്തി ആരിലാണോ ബന്ധിക്കുന്നത് ആ ആൾ. അതിന് ഫേല് ഫായിൽ മഫ്ഊൽ എന്നാണ് സാധാരണ പറയുക. ഉദാഹരണമായിട്ട് നമ്മൾ സാധാരണ പഠിക്കുന്നതെന്ന് വെച്ചാൽ, ദർബ സൈദുൻ അമറൻ എന്നുള്ള അറബിയിലുള്ളൊരു പൊതുവിൽ പഠിപ്പിക്കുന്ന ഒരു വാക്ക്, ദർബ അടിച്ചു, സൈദുൻ സൈദ് അടിച്ചു, അമ്രൻ അമറിനായി. അപ്പോൾ ആദ്യം വരുന്നത് ക്രിയ, ദർബ അടിച്ചു, രണ്ടാമത് വരുന്നത് സൈദുൻ അടിച്ച ആൾ, മൂന്നാമത് വരുന്നത് അമ്രൻ അടി കൊണ്ട ആൾ, സൈദ് അമറിനെ അടിച്ചു. അപ്പോൾ ആദ്യം ക്രിയ വരണം, പിന്നെ ചെയ്യുന്ന ആൾ ഫായിൽ വരണം, കർത്താവ്, മൂന്നാമത്തത് കർമ്മം. ഇവിടെ കർമ്മമായ ഇയ്യാക്കയാണ് എന്താകുന്നത്, ആദ്യം വരുന്നത്. ഇയ്യാക്ക നഅബ്ദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. സംഗതി നഅബ്ദുക്ക, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ അവസാനം വരണ്ട മഫ്ഊലിനെ ആദ്യം കൊണ്ടിട്ട്, അങ്ങനെ ആദ്യം കൊണ്ടിടുമ്പോൾ അവിടെ എന്ത് കിട്ടൂ, ഹസർ എന്ന് പറയുന്ന സംഗതി അറബിയിൽ, അറബി സാഹിത്യത്തിന് എങ്ങനെയാണ് പറയുക, തഖദീമു മാ യസ്തഹിഖു തഅ്ഖീറ യൂജിബുൽ ഹസർ, പിന്തിച്ച് പറയേണ്ട ഒന്നിനെ മുന്തിച്ച് പറഞ്ഞാൽ ഇതിൽ ഹസറുണ്ട് എന്നാണ്. അപ്പോൾ എന്താക്കി, നിന്നെ മാത്രം, അതിനാണ് ഹസർ എന്ന് പറയുന്നത്, അയാൾ മാത്രം വന്നാടാ. നഅബുദുക്ക എന്ന് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ്, അവിടെ മാത്രം എന്നുള്ള അർത്ഥം കിട്ടൂല. ഹസാക്ക എന്നുള്ള എന്നെ എന്ത് ചെയ്ത് പിരിച്ചിട്ട് ഇയ്യാക്ക നഅബ്ദു എന്ന് പറയുമ്പോൾ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക്ക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അവിടെ അങ്ങനെ തന്നെ. പിന്നെ ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം, ഇഹ്ദിന ഞങ്ങളെ നീ ഹിദായത്തിലാക്കണേ, നേർവഴി നടത്തണേ അല്ലേ. അസ്സറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിൽ, നേരെയായ വഴിയിൽ ഞങ്ങളെ നീ നടത്തേണമേ എന്ന് പറഞ്ഞാൽ, സ്വറാത്തുൽ ലദീന അൻഅംത അലൈഹിം, സ്വറാത്തുൽ ലദീന ആ ഒരു കൂട്ടം ആളുകളുടെ വഴിയിൽ, അൻഅംത അലൈഹിം നീ അവർക്ക് അനുഗ്രഹം ചെയ്തിട്ടുണ്ട്, നീ അനുഗ്രഹം ചെയ്തവരുടെ വഴിയിൽ, അതായത് ഹിദായത്ത് കൊണ്ട് അനുഗ്രഹിച്ചവർ, സന്മാർഗം കൊണ്ട് അനുഗ്രഹിച്ചവർ, അവരുടെ വഴിയിൽ ഞങ്ങളെയും നീ നടത്തണമേ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നീ വെറുത്ത ഒരു കൂട്ടം ആളുകളുടെ വഴിയിലല്ല, അതായത് അതാരാണ്, ജൂതന്മാർ. ജൂതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുത്തിട്ടുണ്ട്. ഗളിബല്ലാഹു അലൈഹിം എന്നാൽ പറഞ്ഞിട്ടില്ല ഖുർആനിൽ, അവർക്ക് അള്ളാഹുവിൻ്റെ വെറുപ്പ് കിട്ടിയിട്ടുണ്ട്, അവരുടെ വഴിയിലല്ല. വലദ്ദാലീൻ, ദാലീങ്ങളായ നസാരാക്കളുടെ വഴിയിലും അല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ കോപത്തിന് അർഹരായ ജൂതന്മാരുടെയോ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വഴി തെറ്റി തെറ്റിപ്പോയ പിന്നെ നസ്രാനികളുടെയോ വഴിയിലല്ല, മറിച്ച് നിൻ്റെ ഹിദായത്ത് കൊണ്ട് നീ അനുഗ്രഹിച്ച നല്ലവരായ ആളുകളുടെ വഴിയിൽ ഞങ്ങളെ നീ നടത്തണമേ എന്ന്. ഇവിടെ രണ്ട് കൂട്ടരെയാണ് പറഞ്ഞത്. ലോകത്ത് ഒരുപാട് മതവിഭാഗങ്ങളുണ്ട് നമുക്കൊക്കെ അറിയാം, പക്ഷെ ദീന് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കിതാബ് കിട്ടിയിട്ടുള്ള രണ്ട് വിഭാഗമാണ് ഇവർ. മക്കളിന്നും അറബിയിൽ ദീന് എന്ന് പറയില്ല, നമ്മളെ ഹിന്ദു മതത്തിനൊന്നും എന്ത് പറയില്ല, ദീന് എന്ന് പറയുന്നതിൽ ഉൾപ്പെടുത്തില്ല. പിന്നെ അദ്ദീൻ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം മാത്രമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദീന് മാത്രമാണ് അത്. അതുകൊണ്ട് പ്രത്യേകമായി അദ്ദീൻ, ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്നില്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട മതം ഇസ്ലാം മാത്രമാണ് അദ്ദീൻ. പൊതുവിൽ ദിയാന അദീൻ എന്നെല്ലാം പറയുമ്പോൾ ഇതിനെ പറ്റിയിട്ടും പറയും, ജൂത നസാറാക്കളെ പറ്റിയിട്ട്. എന്നാലും അവർക്കെന്തുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കണമെന്നുള്ള നിബന്ധനയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ പ്രവാചകന്മാരെ അയച്ച സമയത്ത് അവരിൽ നിന്ന് ഒരു കരാർ വാങ്ങിയത് ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്തു നിസാഇലെ 81-ാമത്തെ ആയത്തിൽ, വൈദ ഖദല്ലാഹു മീസാഖൻ നബിയീന ലമ ആതൈതുക്കും മിൻ കിതാബിൻ വ ഹിക്മത്തിൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരോട് എന്താക്കി, ഉടമ്പടി സ്വീകരിച്ചു. എന്ത്, ലമ ആതൈതുക്കും മിൻ കിതാബിൻ വ ഹിക്മത്തിൻ, നിങ്ങൾക്ക് കിതാബ് അതുപോലെ തന്നെ അറിവ് അല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ കൊടുക്കുമ്പോൾ ആ അമ്പിയാക്കൾ അള്ളാഹു തആല എന്താക്കി, ഉടമ്പടി സ്വീകരിച്ചു. എന്തെന്ന്, സുമ്മ ജാഅക്കും റസൂലു മുസദ്ദിഖുൻ ലിമാ മഅക്കും, നിങ്ങളുടെ അടുത്തുള്ള കിതാബൊക്കെ സത്യമാക്കുന്ന ഒരു പ്രവാചകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണോ, തുഅ്മിനുന്ന ബിഹി, ആ പ്രവാചകനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം. വലതൻസുറുന്ന, നിങ്ങളവരെ സഹായിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഖുർആനിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് അയച്ചിട്ടുള്ള എല്ലാ പ്രവാചകന്മാരെ അയക്കുമ്പോഴും ഓരോ എന്താക്കിയിട്ടുണ്ട്, കരാർ വാങ്ങിയിട്ടുണ്ട്, ഉടമ്പടി വാങ്ങിയിട്ടുണ്ട്. എന്തെന്ന്, നിങ്ങൾക്ക് ഞാൻ ഈ തരുന്ന കിതാബും അതുപോലെ തന്നെ ഹിക്മത്ത്, വിജ്ഞാനമൊക്കെ തരുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന പ്രവാചകൻ മുഹമ്മദ് നബി വരുമ്പോൾ അവരെ കൊണ്ട് വിശ്വസിക്കണം, അവരെ സഹായിക്കണം എന്നുള്ള ഉടമ്പടി എന്താക്കിയിട്ടുണ്ട്, അള്ളാഹു തആല വാങ്ങിയിട്ടുണ്ട്. എന്നിട്ടോ ഖാല, അള്ളാഹു പറയുന്നത്, അഖ്റർത്തും, നിങ്ങൾ സമ്മതിച്ചോ, വഅഖദ്തും അലാ ദാലിക്കും ഇസ്രി, എൻ്റെ ഈ ഭാരം നിങ്ങൾ ഏറ്റെടുത്തോ എന്ന് ചോദിക്കുന്നു. ഖാലു, എല്ലാ നബിമാരും പറഞ്ഞ് അഖ്റർന, ഞങ്ങൾ ഏറ്റു സ്വീകരിച്ചു എന്ന്. അപ്പോൾ എല്ലാ നബിമാരോടും അള്ളാഹു വാങ്ങിയിട്ടുള്ള ഒരു ഉടമ്പടിയാണത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനാണ് ഇപ്പം ദുനിയാവിൽ ഉള്ളത് ശരിയത്തായിട്ട്. ഇനി നമുക്ക് ഒരു നബി വരാളെന്ന് വെച്ചാരാണ്, ഈസാ നബിയാണ്. ഈസാ നബി ഇനി വരുമ്പോൾ ഈസാ നബീൻ്റെ നിയമമായിട്ടല്ല ഇനി വരിക, ഈസാ നബിക്ക് അന്ന് കൊടുത്ത ഒരു ശരീഅത്തുണ്ട്, ആ ശരീഅത്തായിട്ടല്ല വരിക. ഇനി ഈസാ നബി വന്നാൽ എന്താണ്, നമ്മുടെ ദീനാണ് ഈസാ നബി ഇവിടെ സ്വീകരിക്കുക, അല്ലാണ്ട് ക്രിസ്ത്യാനികളല്ല. അപ്പോൾ ഈ രണ്ട് കൂട്ടരെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുള്ളത്. അവരാണ് അവർക്ക് കിട്ടിയ കിതാബിൽ നിന്ന് പിന്നെ എന്താക്കി അവർ മാറ്റത്തിരുത്തുകൾ വരുത്തിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടത് കൂട്ടിച്ചേർത്തിട്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ അവരെന്താക്കിയിട്ടില്ല, അവർക്കറിയാം ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നും അതുപോലെ തന്നെ വരൂ എന്നും അതിൻ്റെ ഏകദേശം സമയമൊക്കെ അവർക്കറിയാം. പക്ഷേ അവരുടെ കൂട്ടത്തിൽ നിന്നായില്ല വന്നത്. വന്നത് എവിടെ നിന്നായിപ്പോയി? അറബികളിൽ നിന്നായിപ്പോയി. അതുപോലെ സഹിച്ചില്ല, അതുകൊണ്ടാണ് അവരെന്താക്കിയത് വിശ്വസിക്കാതിരുന്നതെന്നാണ്. അതെല്ലാം ഖുറാനുണ്ട്. അപ്പോൾ ഈ രണ്ട് കൂട്ടരുടെ മാർഗത്തിലല്ല മറിച്ച് നീ അനുഗ്രഹിച്ച ഇസ്ലാമിൻ്റെ വഴിയിൽ ഞങ്ങളെ നീ നടത്തണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. ആമീൻ എന്ന് പറഞ്ഞാൽ, ആമീൻ എന്നുള്ളതിൻ്റെ അർത്ഥം ഇസ്തജിബ് എന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണ്. ഇസ്തജിബ് എന്ന് പറഞ്ഞാൽ ഇതിന് നീ ഉത്തരം നൽകണമേ എന്ന്, അതാണ് ആമീൻ്റെ അർത്ഥം. ഇൻഷാല്ലാ ഇപ്പം തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണം, അല്ല ചോദിക്കണം. ഇൻഷാല്ലാ അറിയാൻ നേരത്തെ ഞാൻ പറയും. നമുക്ക് വീണ്ടും കാണാം.